ദൈവവചനാശ്വാസമായി ശാലോം റേഡിയോ ദൈവസ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ധ്യാനവചസ്സുകൾ അവതരണം സിസ്റ്റർ ജോ മേരി MSMI. യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് കുർബാനയുടെ സ്ത്രീ എന്നാണ്. വിശുദ്ധ പാപ്പ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപിൽ എഴുതിയ ചാക്രീയ ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധയമ്മയുടെ മടിയിലിരുന്ന് യേശുവിൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ കുർബാന എന്ന്. ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയവളാണ് പരിശുദ്ധ മറിയം. കാൽവരിമലയുടെ നെറുകയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ യേശു ശിഷ്യർ ഓടി അകന്നപ്പോഴും ശംഖുപതറാതെ അതിൽ പങ്കെടുത്ത് ആമേൻ പറഞ്ഞവളാണ് പരിശുദ്ധയമ്മ. യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്ന അമ്മ കുരിശിനരികെ നിൽക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പുത്രൻ്റെ സഹനത്തിൽ രക്ഷണീയ കർമ്മത്തിൽ അവൾ പങ്കാളിയായി എന്നുള്ളതാണ്. യേശുവിൻ്റെ അമ്മ മറിയവും താൻ സ്നേഹിച്ച ശിഷ്യനും സഭയുടെ പ്രതിനിധികളായി മാറുകയാണ്. യേശുവിൻ്റെ അമ്മ എന്ന നിലയിൽ മറ്റാരേക്കാളും കുരിശുമായി മറിയം ഐക്യം പ്രാപിച്ചു. യേശുവിനെ സ്നേഹിക്കുന്നവർ മറിയത്തെപ്പോലെ കുരിശിൻ ചുവട്ടിലേക്ക് വരണമെന്ന്, യേശുവിനോട് ചേർന്ന് നിന്ന് ദിവ്യകാരുണ്യത്തെ ആരാധിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ദൈവീക സാന്നിധ്യം അനുഭവിക്കാൻ മറിയത്തെ പ്രാപ്തയാക്കിയത്, സഹനങ്ങളിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവളെ അനുവദിച്ചത് ദൈവവചനത്തിലുള്ള അവളുടെ അനുസരണമായിരുന്നു. ഇത് വലിയ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാക്കി മാറ്റി. തൻ്റെ അമ്മയുമായി യേശുവിനുണ്ടായിരുന്ന അതേ അനുഭവം തൻ്റെ ശിഷ്യർക്കും നൽകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അമ്മയെപ്പോലെ അനുദിന ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ ഉറച്ച ഒരു അടിസ്ഥാനം നമുക്കിടാം. ദൈവം നമ്മുടെ കൂടെയെങ്കിൽ ആരാണ് നമുക്കെതിര്? ഇതാണ് വിശുദ്ധരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ തങ്ങളുടെ സഹന നിമിഷങ്ങളിൽ അവർ സന്തോഷത്തോടെ ജീവിച്ചു. നമ്മുടെ ജീവിതത്തിൽ ക്ഷമ വഴിയും നന്മ ചെയ്യുന്നതിലുള്ള സ്ഥിരത വഴിയും ആയിരിക്കണം വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കേണ്ടത്, സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലും സാഹചര്യത്തിലും വിശുദ്ധമായി ജീവിതം നയിക്കുവാൻ സാക്ഷ്യം നൽകുവാൻ വിശുദ്ധരുടെയും പരിശുദ്ധിയമ്മയുടെയും മാതൃകകൾ നമുക്കെന്നും പ്രചോദനമാണ്. വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അവർ മറ്റുള്ളവരുടെ വീഴ്ചകളെക്കുറിച്ച് ഒരിക്കലും പരിഭവം പറഞ്ഞ് തങ്ങളുടെ ഊർജവും കൃപയും നഷ്ടപ്പെടുത്തിയില്ല. തങ്ങളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുവാൻ അനേകം അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഹനങ്ങളിൽ ഹൃദയത്തിൻ്റെ ശാന്തതയിൽ സ്വീകരിച്ചുകൊണ്ട് അപമാനങ്ങളും ദുഃഖങ്ങളും തെറ്റിദ്ധാരണകളും കടന്നു വരുമ്പോൾ യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ അവിടുത്തെ അനുകരിക്കാനുള്ള അവസരമായിട്ട് നമുക്കതിനെ കാണാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളും കുരിശുകൾ പേറുന്നവരാണ്, ഞങ്ങളും സഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും ഞങ്ങളുടെ കൃപകൾ നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന നിന്ദനങ്ങളും വേദനകളും പോരായ്മകളും ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ പിറുപിറുപ്പോടും വിമർശനത്തോടും പരാതിയോടും കൂടിയല്ലേ ഞങ്ങൾ സ്വീകരിക്കുന്നത്? കർത്താവേ, വിശുദ്ധരുടെ വഴിയെ പിന്തുടർന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഞങ്ങളുടെ ദൈവീക കൃപകളെ നഷ്ടപ്പെടുത്താതെ അങ്ങയിൽ വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അതിന് സമ്പന്നരാക്കണമേ. അമ്മയെപ്പോലെ സഹനത്തിൽ കുരിശോട് ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ കുരിശിൻ്റെ ശക്തിയെ കുറയ്ക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ. ധ്യാനവചസ്സുകൾ നമുക്കായി ഒരുക്കിയത് സിസ്റ്റർ ജോ മേരി MSMI.